അവിൻ്റെ വാത്മീകത്തിൽ തപസിരിക്കുവതെന്തിനോ, ആയിരം ജ്വാലയായുദിച്ചു വരാനോ. ഭൂമി കറങ്ങി വരുന്നു, കാലം തീരിച്ചു വരുന്നു, തുയിലുണര കതിരോൻ തുയിലുണര. മുഖപടമൊരു കിളിയണിയുവതെന്തിനോ, ആയിരം നാവുകളോടിനി ഉണരാനോ. പുതിയൊരു നാദം നീട്ടി പുലരൊളി രാഗം നീട്ടി പറന്നുയര കിളിയെ പറന്നുയര. കയിൽ പൊന്താമര ധ്യാനമാർന്നതെന്തിനോ, ആയിരമിതളുകളോടണിഞ്ഞൊരുങ്ങാനോ. ഉഷസ്സിന് കണിയരുളി, ഉയിരിനോരുണർവരുളി, ഇതൾ വിടരാ